ഹലോ നാത്തൂനെ. എന്ത്? എന്താ ചേട്ടാ? കാടിയും മുടിയും യൂ സ്ട്രൈറ്റ് കുടിച്ചാ. ആയിരം ജാതികൾ ആയിരം ചേരികൾ അമ്പതിനായിരം നീയും ഞാനും. നാടോടുമ്പം നടുവേ ഓടണ നടുപൊടിഞ്ഞെങ്കിലിരും നോളൂ. കോട്ടയത്ത് ചുണ, കണ്ണൂര് ചെന, വെള്ളത്തൊലിയുള്ള പുള്ളിയുടുപ്പിട്ട കങ്കാളി മാളക്കുടുക്കിലേക്ക്. നാടോടുമ്പം നടുവേ ഓടണ നടുവൊടിഞ്ഞെങ്കിലിരുന്നോളൂ. കുപ്പിയിൽ വെള്ളത്തിനഞ്ചു കാശ്, ജീവവായു പൊതിഞ്ഞതിനെട്ട് കാശ്. അപ്പൊ പത്ത് കാശ് കിട്ടും അല്ലേ? ചിലപ്പോ കിട്ടുമായിരിക്കും. കലഞ്ചണ കിട്ടുമെങ്കിൽ പിന്നെ ഞാനോടട്ടെ നാത്തൂനേ. നാടോടുമ്പം നടുവേ ഓടണ നടുവൊടിഞ്ഞെങ്കിലിരുന്നോളൂ. നടുവൊടിഞ്ഞെങ്കിലിരുന്നോളൂ. നടുവൊടിഞ്ഞെങ്കിലിരുന്നോളൂ.